കാടുന്ന കൗണു വരെയുള്ള മുഖത്ത് തന്നെ ആപ്പോ ഉറക്കം വരി വേണം, ആപ്പോ ജാതിവാദി വരി വേണം, ആപ്പോ വഞ്ചാദൂഷണ വരി വേണം, ആപ്പോ മർദ്ദനെ വരി വേണം, ആപ്പോ ജനതാദ്ര ജടും വരി വേണം. ഉളക്കൊണ്ട് ഒന്നാണ് പാർലമെന്റിനെ ഉറക്കമെന്ന് അത്ര കാണ് വഞ്ചാദൂഷണ ഉളക്കണ് അപരാധം അത്ര കാണ് ഹതന പെട്ടത് രാ ഹരമല്ല ഒന്ന് മീ പാർലമെന്റിലെ ഒ ശക്തി മക്കളെ ഒത്തേ ജനതാ വിമുക്തി ബല ഇല പാർലമെന്റ് ജനതാ വിമുക്തി ബ്രഹ്മനെ ബല ശക്തി മാത്രം ഏറെ വിനെ കൽപ്പാക്കണേ ഏകട പരമ ഇതിഹാസ ദേവൽ ബാധാകരകാൻ നെപ്പ കലിൻ സനയു പക്ഷെ ബാധാകരകാൻ നെപ്പ വൈക്കിനെ പൊരുൾ ഡ്രൈവർ എല്ലാം നെപ്പ.